ഗുരുവിന്റെ ഗുരു ആരെന്നും ഗുരു സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാരും ശിഷ്യന്മാരല്ലാത്തവരും തമ്മിൽ ഗുരുവിന്റെ ഗുരു ആരെന്ന് പറഞ്ഞ് തർക്കിക്കുന്നത് വെറും മൂടത്തരമാണ്. എന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഗുരുവിന് ഇല്ലാത്തൊരു ഗുരുവിനെ കുറിച്ച് എന്തിനാ തർക്കിക്കുന്നു? അല്ലേ, അങ്ങനെ ഒരു ഗുരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തർക്കിക്കാം അത് ഇന്നാരാണ് അല്ല ഇന്നാരല്ല. അങ്ങനെ ഒരു ഗുരു ഇല്ലാത്ത സ്ഥിതിക്ക് ഗുരു ഇല്ലാന്ന് എന്തുകൊണ്ട് പറയുന്നു? ഗുരു അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനായി ഗുരുവിന്റെ ഗുരുവിനെ കുറിച്ച് തർക്കിക്കാൻ പോകുന്നു? പത്രങ്ങളിലും മാസികകളിലും ചാനലുകളിലും ഒക്കെ തർക്കിക്കുക, എഴുതുക, പ്രസംഗിക്കുക, ഇതാരെ സന്തോഷിപ്പിക്കുക? ഈ മൂടന്മാരെ പണി ചെയ്യുന്നു ഇല്ലാത്ത ഒന്നിനെ കുറിച്ചാണ്. നിങ്ങൾ മുയലിന് എത്ര കൊമ്പുണ്ടെന്ന് നിങ്ങൾ തർക്കിക്കാറുണ്ടോ ആരെങ്കിലും? എത്ര കൊമ്പുണ്ട് മുയലിന്? എന്താ തർക്കിക്കാത്തത്? എന്ത് കൊമ്പുണ്ടെന്നുള്ളതാ? ഇല്ല എന്നുള്ളത്. ശരി, ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അതുപോലെ ഗുരുവിന് ഗുരു ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് ഗുരു അങ്ങനെ ഒരു ഗുരുവിനെ രേഖപ്പെടുത്തിയിട്ടില്ല, സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല? പിന്നെന്തിനാ നിങ്ങൾ തർക്കിക്കുന്നത്? അപ്പൊ ഈ തർക്കിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന എന്താണ്? എന്താണ് ഏതൊക്കെയാണ് മൂന്ന് കാര്യം? ശരി, ശരി, പിന്നെ രണ്ടു കാര്യം ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ. ശരി, ശരി, പിന്നെ പിന്നെ ഇന്ന് ആര് പറയുന്നു? ചില ആളുകൾ പറയുന്നു. ഗുരു എന്ന് പറയുന്നു? അതല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അതെ, സ്വന്തം അച്ഛൻ ആരാണെന്ന് നാട്ടുകാരാണോ പറഞ്ഞു ആണോ? അതെ, ഈ ചോദിച്ചതിന് ഉത്തരം പറ. കുട്ടിക്കാലത്ത് നമ്മൾ അച്ഛ അച്ഛ എന്ന് വിളിച്ച ആളാണല്ലോ അച്ഛൻ. നാട്ടുകാരും പറഞ്ഞു അല്ല, അമ്മ പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛ എന്ന് വിളിക്കും. അമ്മ പറഞ്ഞതിനൊന്നും വേണ്ട, അച്ഛൻ തന്നെ പറഞ്ഞിരുന്നാലും മതി. അമ്മ തന്നെ പറഞ്ഞിരണോ നിർബന്ധമൊന്നുമില്ല. അതെന്താ അമ്മയ്ക്ക് തന്നെ പറഞ്ഞിരണോ നിർബന്ധം? അതെന്തിന്? അമ്മയില്ലാത്ത മക്കളാണെങ്കിലോ? അതല്ല, അമ്മയില്ലാത്ത മക്കളാണെങ്കിലോ ജനിച്ച അമ്മ മരിച്ചുപോയ ആര് പറഞ്ഞുതരും? മറ്റുള്ള നാട്ടുകാരോ? അച്ഛൻ തന്നെ അല്ലോ. അപ്പൊ അത് അച്ഛൻ പറയണോ അമ്മ പറയണോ എന്നുള്ള വിഷയമേ അല്ല. ഈ അമ്മ തന്നെ പറഞ്ഞു തന്നാലേ അച്ഛനാവൂന്ന് നിർബന്ധമൊന്നുമില്ല. അമ്മ തന്നെ പറഞ്ഞു തന്നാലേ ഒരാൾ അച്ഛനാവൂ, അങ്ങനെയില്ല. ഇത് നമ്മൾ വളർന്നു വരുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും പറയുന്നു. അതിന് അമ്മ പറഞ്ഞ് പഠിപ്പിക്കണമെന്നെന്താ ഇത്ര നിർബന്ധം? അമ്മയെ കുറിച്ച് എന്താ അത്ര സംശയമുണ്ടോ? അമ്മയ്ക്ക് എന്താ പല അച്ഛന്മാരെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഗുരു പറയണവരുന്നു. അപ്പം നമ്മൾ കുട്ടിക്കാലത്തെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ അച്ഛൻ ഇന്നാരാണെന്നൊരു ബോധ്യം വരുന്നത്? ആര് പറഞ്ഞു എന്നുള്ള പ്രശ്നമുണ്ട്. ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടൊന്നുമുണ്ട്. ചെറിയ മനസ്സിൽ തന്നെ അത് ഉറച്ചു വരുന്ന ഒരു കാര്യമാണ് അച്ഛൻ ആരാണ്. പിന്നെ അത് വേറൊരാൾ സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരാളെ അച്ഛൻ എന്ന് വിളിച്ചാണ് വളരുന്നത്. അല്ല, നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളത്. അപ്പൊ ഗുരു എന്ത് ചെയ്യണം? ഇതാണ് എന്റെ ഗുരു എന്ന് ഗുരു സാക്ഷ്യപ്പെടുത്തണം. കാരണം ഗുരു ഈ കൊച്ചുകുട്ടിയെ പോലെയല്ല. കുട്ടി എന്ന് വെച്ചാൽ ബോധമില്ലാത്ത ഒരു സമയത്താണ് അവന്റെ മനസ്സിൽ അച്ഛൻ ആരാണെന്ന് ഉറയ്ക്കുന്നത്. ഗുരുവിനെ ഒരാള് സ്വീകരിക്കുന്ന ബോധമുള്ള സമയത്താണ്, അല്ല ബോധമില്ലാത്ത സമയത്താണ്. അപ്പൊ ബോധമുള്ള സമയത്ത് ഒരാൾ ഗുരുവിനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഇത് ഗുരു ആരാണെന്ന് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ഒരാൾ ഗുരുവാകത്തുള്ളൂ, അല്ല ഗുരുവാകത്തില്ല. അങ്ങനെ ഒരാൾ അംഗീകരിക്കുകയും പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഗുരു ഇല്ല. ഇപ്പൊ ഗുരുവില്ലാത്ത ഒരാളിന്റെ ഗുരുവിനെ കുറിച്ച് നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അത് ഇപ്പോ വേറൊരാൾക്കാർ എന്താ ആഗ്രഹിക്കുന്നത്? ആരെങ്കിലും പറയണ അല്ലേ, ആരെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അയൽവാസിയാണ് അച്ഛനും, എന്ത് ചെയ്യും? അതിനൊക്കെ മറുപടി പറയാൻ പോവോ? നല്ല തന്തയ്ക്ക് പറഞ്ഞ മക്കള് പോവു. പോകേണ്ട ആവശ്യമുണ്ട്? അങ്ങനെ ഒരു വിഷയം എന്താണ്? ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിബന്ധമാണ്. മനസ്സിലായി? ഈ പിതാവും പുത്രനും എന്ന് പറയും പോലെയുള്ള ദൃഢമായ ഒരു വ്യക്തിബന്ധമാണ്. അങ്ങനെ ഒരാൾക്ക് പറയുന്ന മുഴുവൻ കേട്ടു. അങ്ങനെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് അങ്ങനെ ദൃഢമായൊരു വ്യക്തിബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും, നാട്ടുകാരെങ്കിലുമൊക്കെ പറയണം. അപ്പൊ ഈ പറയുന്നവരെന്ത് ചെയ്യും? ഇന്ന ആരാണ് ഗുരുവാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് പ്രമാണങ്ങളും യുക്തികളും ഒക്കെ കൊണ്ടുവരും. അപ്പൊ മറുവശത്തു നിന്ന് എന്ത് ചെയ്യും? അതെല്ലാം സ്ഥാപിക്കാനുള്ള പ്രമാണങ്ങളൊക്കെ തേടി നടക്കും. അവസാനം ഇങ്ങനെ ഈ പ്രമാണങ്ങളും തെളിവുകളും ഒക്കെ കൂടിക്കൂടി വരുമ്പോൾ രണ്ട് കൂട്ടരും എന്ത് ചെയ്യും? കള്ളത്തെളിവുകളുണ്ടാക്കും, കള്ളരേഖകളുണ്ടാക്കും. ഉണ്ടെന്ന് സ്ഥാപിക്കാനും ഉണ്ടാക്കും, ഇല്ലെന്ന് സ്ഥാപിക്കാനും ഉണ്ടാക്കും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത് ഭയങ്കര എന്ത് ചെയ്യും? ഒരു കേസ് കെട്ടാവും. വാദിയുടെയും പ്രതിവാദിയുടെയും കേസ് കെട്ട് പോലെ വലിയ വലിയ ഫയലുകളാവും. ഇതിന് പോകാതെ എന്താണ് ഒറ്റ വാക്കിൽ തീരുന്ന പ്രശ്നമുള്ളൂ? എന്താണ്? ഗുരുവിന് ഗുരു ഇല്ല. ഗുരുവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ഒരു ഗുരുവിനെ സമർത്ഥിക്കാൻ പോകുന്നു? എന്തുകൊണ്ടില്ല? ഗുരു അങ്ങനെ ഒരു ഗുരുവിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. പ്രശ്നം തീർന്നു. ഒരു വാക്കിൽ മറുപടി പറയേണ്ടതിന് പകരം മത്സരിച്ച് മത്സരിച്ച് പ്രമാണങ്ങൾ ഉണ്ടാക്കുകയും കള്ളരേഖകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ബുദ്ധിശൂന്യമായ കാര്യത്തിലേക്ക് എന്തിനു പോകുന്നു? അതെന്തിനു പോകുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്തെന്നാ ഞാൻ ചോദിച്ചത്? ഇങ്ങനെ വാശി പിടിച്ച് രണ്ട് പക്ഷത്ത് നിന്ന് ഈ മത്സരിക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. എന്ത് പൊളിറ്റിക്സ് അത്? എന്താ ഇത്? ഇടതുപക്ഷവും വലതുപക്ഷവുമാണോ? അങ്ങനെ പൊളിറ്റിക്സ് ആണോ? ആ തെളിച്ചു പറ. ഇത് ജാതി പൊളിറ്റിക്സ് ആണ്. എന്ന് പറ? ഇത് ജാതി പൊളിറ്റിക്സ് ആണ്. ഇത് കിടന്ന് കളിക്കുന്ന മുഴുവൻ ഇപ്പൊ ഇല്ല എന്ന ഒറ്റ വാക്കിൽ തീരേണ്ട ഒരു പ്രശ്നം കളരേഖകളും പ്രമാണങ്ങളും ഉണ്ടാക്കി വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ അത് ജാതി പൊളിറ്റിക്സ്. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര മടി? മടി? നിങ്ങൾ ഇത്രയും കാലം ഒരു ഭാഗത്തു നിന്നും തർക്കിച്ചവരാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന എന്താണ്? ഈ ജാതി പൊളിറ്റിക്സ് തന്നെ. അത് സമ്മതിക്കാൻ മടിയുള്ളതുകൊണ്ടാണ് പറയുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നു, തയ്യാട്ടയ്യാസ്വാമി തയ്യാട്ടയ്യാസ്വാമിയുടെ അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്നു. അതിനൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായോ? ഗുരു ആരെല്ലാം അടുത്ത് പോയി പഠിച്ചിരിക്കുന്നു? അവിടെ പോയി പഠിച്ചില്ല. എവിടെയാണ്? വാരണപ്പള്ളി പോയി പഠിച്ചില്ലേ? അങ്ങനെയൊക്കെ ഗുരു പലരെയും കണ്ടിരിക്കുന്നു. നമുക്കറിയാമോ ഗുരു ആരെയൊക്കെ കണ്ടെന്നും എന്തൊക്കെ മനസ്സിലാക്കിയെന്നും മനസ്സിലാക്കിയില്ല എന്നും ഗുരു ആരെയൊക്കെ എന്തൊക്കെ ഉപദേശിച്ചെന്നൊന്നും നമുക്കറിയത്തില്ല. വേറെ കാര്യം, ഗുരു ഈ വഴക്കിൽ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജാതി ചിന്ത ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ല വേറൊന്നുമല്ല. അപ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിൽ പങ്കെടുത്തിട്ടില്ല. മനസ്സിലായോ? ഞാൻ എവിടെ ഇരുന്നാലും ശരി, ഈ ജാതി വഴക്കിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പം എൻ്റെ എപ്പോഴും ഉള്ള അഭിപ്രായം ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ, നിങ്ങളിപ്പോൾ ഗുരു എന്താണ് ഇന്നാരാണെന്ന് നിങ്ങൾ ഗുരുവിനെ സമർത്ഥിക്കാൻ പോയാൽ ഞാനൊരു കെട്ട് ഫയൽ തരാം. എൻ്റെ ഈ രേഖകളുണ്ട്. ഇനി അല്ലാന്ന് പറയണവർക്ക് അവർക്കും തരാം, അതിനുള്ള ഫയലും എൻ്റെയുണ്ട്. രണ്ടു കൂട്ടർക്കും തരാനുള്ള ഫയല് എൻ്റെ കൈ ഒഴിപ്പുണ്ട്. പക്ഷെ ഞാനിത് ഇടപെട്ടിട്ടില്ല. കാരണം ഇത് എനിക്കറിയാം, ഇത് ജാതി വഴക്കാണ്. ഇത് ജാതി കുശുംബന്മാരായ സ്വാമിമാരും അല്ലാത്തവരുമാണ് ഇതിൻ്റെ രണ്ട് തലയിലും പിടിച്ച് എന്താണ് ഇത്? ഈ പാലാഴി കടയുന്നത് പോലെയാണ്, തലയ്ക്കും പാലിനും പിടിച്ചിട്ട് കടയുകയാണ്. ഇതിൽ നിന്ന് വരുന്നത് എന്താണ്? കാളകൂട വിഷമാണ്. ഈ ജാതി കുശുംബന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. മനസ്സിലായോ? ഈ വിഷം പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടന്ന് കടയുന്നത്, പാലാഴി കടയുന്നത്. അപ്പൊ ഇത് അവസാനിപ്പിക്കണം. ഒറ്റ വാക്കിൽ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിനെ ബോധ്യപ്പെടുത്തണം. എന്താണ്? ഗുരുവിന് ഗുരു ഇല്ലായിരുന്നു, ഉണ്ടെങ്കിലല്ലേ അതാരെന്നുള്ള ചോദ്യം വരുന്നുള്ളൂ അല്ലേ. അപ്പോ എന്താണ്, ഗുരുവില്ലാതെ അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടാകുമല്ലോ. സ്വയംഭൂക്കളില്ലേ? സ്വയംഭൂ ശിവലിംഗം ഒന്നും കേട്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? അതുപോലെ ഗുരു സ്വയംഭൂവാണ്, ഗുരുവില്ലാതെ ഉണ്ടാകാം ആൾക്കാർ. അങ്ങനെ ഒരാളാണ് ഗുരു എന്ന് ഒറ്റ വാക്കി തീരേണ്ട പ്രശ്നത്തിന് നിങ്ങൾ ഈ ഉള്ളില് ജാതി ഒളിപ്പിച്ചു വെച്ചിട്ട് വഴക്കുണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് ഞാൻ പറഞ്ഞു. അല്ലാതെ ഈ ഇതിന്റെ പരിഹാരം കൂടെ നിർദ്ദേശിക്കും. ഇങ്ങനെ ഒരു വഴക്ക് നടത്തുന്ന ശരിയെന്നല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ പരിഹാരമാണ് ഞാൻ പറയുന്നത്. പരിഹാരം എന്താണ്? ഗുരുവിന് ഗുരുവില്ല, ഗുരുവില്ലാത്ത ഗുരു. ഗുരുവിന് ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ട് എന്നാര് പറഞ്ഞു? അതിന് തെളിവ് ഗുരു തന്നെ. ഗുരു ഒരു ഗുരുവിനെയും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. എന്റെ ഗുരു അങ്ങനെ ഒരാളിനെ സാക്ഷ്യപ്പെടുത്തിട്ട്. അതാ വിഷയം, അതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. പിന്നെ എന്താണ്? അതായത് അനുകമ്പ എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു നിർവചനം കൊടുത്താൽ എങ്ങനെ? ഒരു പീഡ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അനുകമ്പ എന്നുള്ളതിന് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള ഒരു നിർവചനം കൊടുത്താൽ ആ നിർവചനം ഈ ലോകത്തെ സൃഷ്ടിച്ച ഈശ്വരന് ചേരത്തില്ല. ലോകത്തെ ആര് സൃഷ്ടിച്ചോ അയാൾക്ക് ചേരത്തില്ല. ആ സൃഷ്ടിച്ച ആരാണെന്ന് പറഞ്ഞാലും ശരി, കർത്താവാണെന്ന് പറഞ്ഞാലും അല്ലാവെന്ന് പറഞ്ഞാലും പിന്നെ എന്താണ് ഇവിടെ പറയുന്ന ബ്രഹ്മാവെന്ന് പറഞ്ഞാലും ആർക്കും യോജിക്കത്തില്ല. അനുകമ്പയുടെ നിർവചനം ഇതാണെങ്കിൽ ഒരു പീഡ എറമ്പിനും വരുത്താത്ത കരുണാനിധിയായി ആ വ്യക്തിയെ കാണാൻ പറ്റില്ല. കാരണം സൃഷ്ടിയിൽ നമ്മൾ കാണുന്ന എന്താണ്? മുഴുവൻ ഹിംസയാണ്. നമ്മളും ചെയ്യുന്ന പണി എന്താണ്? ഹിംസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാശയം മനുഷ്യനെ ഉണ്ടാവും. മനുഷ്യനുണ്ടായാൽ ആ മനുഷ്യന് അങ്ങനെ ഒരു വീട് എറുമ്പിനും വരുത്തരുത് എന്നുള്ള ഒരു ആശയം ത്തിൽ ജീവിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചു. അത് ആദ്യകാലത്തെ ജൈനന്മാർ തുടങ്ങി ഇങ്ങോട്ട് ബൗദ്ധ സമ്പ്രദായത്തിന് ഗുരുവിലൊക്കെ കാണുന്ന അങ്ങനെ ഒരു ജീവിത ശൈലിയാണ്. അപ്പോൾ ഇതൊക്കെ മനുഷ്യരാണ്, മനുഷ്യരുടെ സാധ്യമാണ്. നിങ്ങളുടെ ദേവന്മാരോ ദേവിമാരോ ഇവരൊന്നും ഈ വിശേഷണം ഇവർക്കൊന്നും ചേരാൻ പറ്റില്ല. ആയുധധാരികളായ ഒരു ദൈവത്തിനും ആയുധമില്ലാത്ത ദൈവത്തിനും ആർക്കും തന്നെ വിശേഷണമൊന്നും ഈ പറയുന്ന ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ ആരിലും യോജിക്കില്ല. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. രണ്ടു കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തിന് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരിക, നമുക്ക് പരിശോധിച്ച് നോക്കാം ദൈവത്തിന് കാരുണ്യമുണ്ടോ എന്ന്. മനുഷ്യരെ കൊണ്ടുവരരുത്, മനുഷ്യരിലുണ്ട് ഒരുപാട് പേർക്കുണ്ട്. ദൈവത്തിനെ കൊണ്ടുവരണം. ഇത് ദൈവത്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങൾ എല്ലാവരും എഴുതി വെച്ചിരിക്കും. ഏത് ദൈവം അവിടെ പറയട്ടെ, ഈ പറയുന്ന അനുകമ്പയുള്ള ദൈവം ഏത്? ദൈവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഓരോ മതക്കാർക്കും ഓരോ ദൈവമുണ്ട്, ഓരോ ഗോത്രങ്ങൾക്കുണ്ട്, ഓരോ ജാതിക്കാർക്കുണ്ട്, ഓരോ വംശത്തിനുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് ദൈവങ്ങൾ. പക്ഷെ ഈ പറയുന്ന ദൈവം ആരുടെ ദൈവം? അതുകൂടെ പറയണം. ഇതെല്ലാ എന്താണ്, എല്ലാ മതക്കാർക്കും സ്വീകരിക്കുന്നതാണ്. കാരണം ഇവിടെ എന്താണ്, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, നബിയെ കുറിച്ച് പറയുന്നു, പിന്നെ വേറെ എല്ലാവരെ കുറിച്ചും പറയുന്നു, ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് പറയുന്നു. എല്ലാവരും പറയും കൊള്ളാം, നല്ലതാണെന്ന്. പക്ഷെ ഈ ഇവിടെ ആരുടെയെങ്കിലും ദൈവത്തിന് ഈ യോഗ്യതയുണ്ടോ? ഒരു വീട് എറുമ്പനും വരുത്തരുതാത്ത അനുകമ്പ ഈ ഏതെങ്കിലും ദൈവത്തിനുണ്ടോ? ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ വ്യാഖ്യാനം എഴുതാൻ? അപ്പൊ ഇവർക്ക് വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് അനുകമ്പ എന്താണെന്നുള്ള കാര്യം ഇവർ മറന്നു പോകുന്നു. അതാണ് ഈ വ്യാഖ്യാനിക്കുന്നത്. ഗുരു എന്തിനെയാണ് അനുകമ്പ എന്ന് പറഞ്ഞത്? ഇവിടെ എഴുതിയാണ് അനുകമ്പ എന്താണ്, അത് മറന്നുപോയതുകൊണ്ടാണ് ഇവരിങ്ങനെ കാട് കയറി വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പോകും. ഇതുമായിട്ടൊരു ബന്ധമില്ല. പിന്നെ വേറെ എന്താണ്? ഞാൻ എന്റെ അന്വയ അർത്ഥം നോക്കുക. അന്വയ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അർത്ഥം കൂടെ നോക്കണം. കരുണാകര, കരുണയുടെ ഇരിപ്പിടമായവനെ. ആകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിധി, ആകാരം എന്ന് പറഞ്ഞാൽ സ്വരൂപ്, ആകാരം അത് പേരാണ്. ആകരം എന്ന് വെച്ചാൽ ഇരിപ്പിടം, വിളനിലം, നിധി എന്നൊക്കെയുള്ള മറ്റാകാരമാണ്. അങ്ങനെ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ശബ്ദം വേറെയാണ്. അല്ലയോ കരുണാകര, കരുണയുടെ ഇരിപ്പിടമായവനെ. ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും. ഒരു പീഠയും എറുമ്പിനും ഒരു തരത്തിലുള്ള പീഡകളും, എറുമ്പിനും എറുമ്പിനു പോലും വരുത്തരുതെന്നുള്ളതായ അനുകമ്പയും. നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. നിൻ തിരുമൈ, നിന്റെ എന്ന് വെച്ചാൽ നീ ആരുടെ, ആരാണ് നീ? പോയ കരുണാകരൻ ആരോ അയാള്, കരുണയുടെ ഇരിപ്പിടമായവനായ നീ, ആ നിന്റെ തിരുമയെന്ന് വെച്ചാൽ ശരീരം. മെയ്യെന്ന് പറഞ്ഞാൽ ശരീരമാണ്, പക്ഷെ അവിടെ തിരുവെന്നും കൂടെ ചേർത്താലും തിരുമയെന്ന് പറഞ്ഞാൽ ശരീരം എന്ന് തന്നെ അർത്ഥം. പക്ഷെ അതിന് കുറച്ചുകൂടെ ഒരു ഭവ്യത വരും. അങ്ങനെ ഇത്രയും കരുണാമൂർത്തിയായ ഒരാളിൻ്റെ ആ ശരീരത്തിന് തന്നെ ഒരു ഭവ്യതയുണ്ട്. അതുകൊണ്ടാണ് തിരുമൈ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിന്റെ ശരീരം വിട്ടകലാതെയുള്ള ചിന്ത എന്നുവെച്ചാൽ നിന്റെ ശരീരത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്ത, അതാണ് വിട്ടകലാതെ ചിന്തയും. ഉള്ളിൽ എൻ്റെ മനസ്സിൽ സദാ എപ്പോഴും നൽകുക, നൽകണമേ എന്ന് പറയുമ്പോൾ പ്രാർത്ഥന, പ്രാർത്ഥനയിലാണ് ഇങ്ങനെയുള്ള അഭ്യർത്ഥനകൾ വരുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യം നേരത്തെ പറഞ്ഞു. ഒന്ന്, അഹിംസയെ നിർവചിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്തെന്താണ്, ഒരു പ്രാർത്ഥനയും നടത്തുന്നു. പ്രാർത്ഥനയും നടത്തും. അപ്പോൾ കരുണാകര എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആരുടെ ശരീരചിന്തയാണോ എനിക്ക് എപ്പോഴും വേണമെന്ന് പറയുന്നത്, ആ വ്യക്തിയെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. കരുണയുടെ ഇരിപ്പിടമായവനെ എന്ന് പറയുമ്പോൾ അതൊരു സ്തുതിയാണ്. അപ്പൊ ഇതിലെന്താണ് അഹിംസയുടെ നിർവചനമുണ്ടെന്ന് വെച്ചാൽ ഒരു തത്വകഥനമുണ്ട്, ഒരു സ്തുതിയുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പ്രാർത്ഥനയും സ്തുതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശിവ ശങ്കര എന്താണ് ബാക്കി? ശരണ്യ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ബാക്കി എവിടെ പോയി? ആ ശങ്കര ആദ്യത്തെ വരി ശിവശങ്കര സർവ. ഓ, എല്ലാവരും കൂടെ ചേർന്നാലേ ഒരു വരി തയ്ക്കാൻ പറ്റൂ. ശിവശങ്കര സർവ ശരണ്യ വിഭോ, ഇതൊക്കെ എന്താണ്? സ്തുതിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? അത്ര പാഹി എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അതൊരു പ്രാർത്ഥനയാണ്, എന്നെ രക്ഷിക്കൂ. മനസ്സിലായോ? മറ്റത് സ്തുതിയാണ്, സ്തുതിക്കുകയാണ്. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് സ്തുതിക്കുകയാണ്. സംബോധനകളെല്ലാം സ്തുതിപരമാണ്. പാഹി എന്ന് പറയുമ്പോൾ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്, എന്നെ രക്ഷിക്കൂ. അതുപോലെ തന്നെ ഇവിടെ കരുണാകര എന്ന് പറയുമ്പോൾ സ്തുതിക്കുകയാണ്, ഗുരുവിനെ സ്തുതിക്കും. പിന്നെ അടുത്തെന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു, ആവശ്യപ്പെടുകയാണ്. എൻ്റെ മനസ്സിലെപ്പോഴും അനുകമ്പ ഉണ്ടായിരിക്കണം, അനുകമ്പാമൂർത്തിയായ നിന്റെ രൂപവും എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം അതിൽ ഇപ്പോൾ ഈ എന്താണ് തിരുമൈ എന്ന് പറയുന്നതിന് ശരീരം എന്നാണ് വാച്യാർത്ഥം. പക്ഷേ കവിതകളിൽ വരുമ്പോൾ എന്താണ്? കേവലം വാച്യാർത്ഥം മാത്രമല്ല, അതിനുപരിയായ അർത്ഥങ്ങളും അത് ഒളിപ്പിച്ചു വച്ചിരിക്കും. അത് വ്യഞ്ജിപ്പിക്കുന്ന അർത്ഥങ്ങൾ, ദ്യോതിപ്പിക്കുന്ന അർത്ഥങ്ങൾ, ഇങ്ങനെയൊക്കെ പറയും. ഇവിടെ കൂടുതലായിട്ട് പറയുന്നത് എന്താണ്? കവിത ആയതുകൊണ്ട് എന്താ മനസ്സിലാകേണ്ടത്? ഇതിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ മൊത്തത്തിലെന്താണ്? ആ ജീവിത ചര്യ, അതാണ് ആ ഒരു വ്യക്തിയുടെ ജീവിത ചര്യകൾ, ആ വ്യക്തിയുടെ പ്രവൃത്തികൾ, ആ വ്യക്തിയുടെ ഉപദേശങ്ങൾ, ആ വ്യക്തിയുടെ ചിന്തകൾ, ഇതെല്ലാം സദാ എൻ്റെ മനസ്സിരിക്കണമെന്നാണ്. അല്ലാതെ എന്താണ്, ഒരു ശരീരത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് മനസ്സിൽ വയ്ക്കുകയല്ലേ? പക്ഷേ ശരീരം എന്ന് പറയുന്ന ഒരു വാക്കിന് ഇത്തരം ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ, ദ്യോതിപ്പിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. അത് കേവലം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് വെറും ഒരു ശരീരത്തിൻ്റെ ഫോട്ടോ എടുത്ത് ആ ശരീരത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് അവൻ്റെ മനസ്സിനെന്താ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ വേണ്ടി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു ഗുരുവിനോട് പ്രാർത്ഥിക്കുമ്പം കേവലം ഗുരുവിൻ്റെ ഫോട്ടോ അതിനുവേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നു. നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടണം എന്നല്ല പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താണ്? ശരീരം ഒന്നും വെറുതെ ഫോട്ടോ ആയി, ഗുരുവിൻ്റെ ജീവിത ചര്യ അത് എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ ജീവിത ചര്യകൾ നമ്മളെപ്പോലെയുള്ളവരുടെ മനസ്സിനെ പവിത്രമാക്കും? അതാണ് എന്തുകൊണ്ട് ഇത്തരം അഹിംസാമൂർത്തികൾ അവരുടെ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരുടെ ഉപദേശങ്ങൾ ചിന്തിക്കുമ്പോൾ, അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് സ്മരിക്കുമ്പോൾ, അവരുടെ ചിന്തകളാണല്ലോ വാക്കുകളായിട്ട് നമ്മൾ കേൾക്കുന്നത്. അതിനെ അതുമായിട്ട് പരിചയപ്പെടുമ്പോൾ അതിൻ്റേതായ പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതചര്യയിലും വരും, നമ്മുടെ പ്രവൃത്തിയിൽ വരും, നമ്മുടെ വാക്കുകളിൽ വരും, നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അതൊരു പകർത്തി എഴുത്താണ്, നമ്മളിലേക്ക് പകർത്തുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് തിരുമൈ വിട്ടകലാതെ ചിന്ത എന്ന് പറയും. അല്ല, വരുന്ന ഒരു ഫോട്ടോയുടെ കാര്യമല്ല പറയുന്നു. നിങ്ങളൊരു പ്രതിമ വച്ചിട്ട് അതിനുമുമ്പ് പോയി മണിയടിക്കുകയും വിളക്ക് കാണിക്കുകയൊക്കെ ചെയ്യും. ഇനി പുറത്തോട്ടിറങ്ങിയിട്ട് ഉസ്തി പിടിക്കുകയും ചെയ്യുമ്പോൾ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അർത്ഥശൂന്യമായി ചെയ്യുന്നതല്ല, അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ട്? അത് വെറും ഫോട്ടോയിലാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളല്ല. നിങ്ങൾ ജീവനില്ലാത്ത പ്രതിമ എന്ന് കണ്ടിട്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ആരാധനകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ ജീവിതചര്യതയെ മറന്നിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എല്ലാ അക്രമങ്ങളും. അപ്പോൾ ഇവിടെ ആ ശരീര ചിന്ത എന്ന് പറയുമ്പോൾ ജീവിതചര്യയെക്കുറിച്ചുള്ള ചിന്തയാണ്. കവിതയിൽ നിന്ന് ആശയങ്ങളെല്ലാം നമുക്ക് പുറത്തെടുക്കാൻ പറ്റും, അതാണ് കവിത എന്ന് പറയുന്നത്. അതുപോലെ ഉറുമ്പിനോ എന്ന് പറയുന്നിടത്തും ഇതേപോലെ തന്നെ. ഒരു ഉറുമ്പിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നു. നമ്മൾ വളരെ നിസ്സാരമാണ്, ക്ഷുദ്രമാണെന്ന് കരുതുന്ന ഏതൊരു ജീവനും ഈ പ്രപഞ്ചത്തിൽ അതിൻ്റേതായ മൂല്യമുണ്ട്. എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിനും എന്താണ് അതിൻ്റേതായ അർഹതയുണ്ട്. അതിനും ഓരോന്നിനും അതിൻ്റേതായ അന്തസ്സുണ്ട്, അതിജീവനത്തിനുള്ള അർഹതയുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ സഹവർത്തിത്വം, മറ്റ് ജീവികളുമായിട്ടുള്ള സഹവർത്തിത്വം. ഇവിടെ നമ്മുടെ സ്വാർത്ഥത കടന്നു വരുമ്പോഴാണ് നമ്മൾ ഹിംസാത്മകന്മാരായി മാറുന്നു. നമ്മളെല്ലാവരും കടന്നു വരും. ഈ ഹിംസാത്മകത നമ്മൾ വരുന്നപ്പോൾ നമ്മൾ സ്വാർത്ഥത വരുമ്പോഴാണ്, ഞാൻ അഹങ്കാരം, അഹങ്കാരം വരുമ്പോഴാണ്, ഞാൻ ഒരുത്തിനെ അനുസരിക്കത്തില്ല, ഞാൻ എൻ്റെ എന്നുള്ള ഒരു മനോഭാവം നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഉറുമ്പിൻ്റെ മുമ്പിൽ പോലും നമ്മുടെ തല കുനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ട്. ഇത് എഴുതിയ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് മനുഷ്യ അന്തസ്സിന് പോലും യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത ഒരു കാലത്തായിരുന്നു. അങ്ങനെ ഒരു കാലത്താണ് ഇത് എഴുതിയത്. രാജഭരണകാലം എന്ന് പറയുന്നത് ഏകാധിപത്യത്തിൻ്റെ കാലം എന്ന് പറയുന്നതാണ്. മനുഷ്യന്റെ മൂല്യം, അന്തസ്സൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഭരണവർഗമാണ്. അവർ തീരുമാനിക്കുന്നവർക്കേ ഉള്ളൂ അന്തസ്സും മൂല്യവും വിലയും അല്ല. അല്ലാത്തവർക്ക് അതൊന്നുമില്ല. അല്ലാത്തവരെല്ലാം എന്താണ്? അവരൊക്കെ വെറും പുഴുക്കളാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത്. ഇപ്പം മനുഷ്യർക്ക് മാത്രമല്ല സർവപ്രാണികൾക്കും മൂല്യമുണ്ടെന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത്. അത് മനുഷ്യനവൻ്റെ അഹങ്കാരത്തെ കളഞ്ഞിട്ട് അവന് അതിനെ തിരിച്ചറിയണം. ഇവിടെ വേണ്ട ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ഇത് മനുഷ്യരോട് ബോധിപ്പിക്കുന്ന കാര്യമാണ്. അതിന് അങ്ങനെ ഒരു തിരിച്ചറിവിൽ ജീവിച്ച മനുഷ്യരെ നമുക്ക് മാതൃകയായി കാണിച്ചു തരികയാണ്. അങ്ങനെ ഒരു മാതൃകാ പുരുഷനാണ് ഈ പദ്യത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ആ മാതൃകാ പുരുഷനാണ് ഇവിടെ എന്ന് പറയുന്നത് കരുണാകര എന്ന് സംബോധന ചെയ്യുന്നത്. അത് ജീവിച്ചിരിക്കുന്ന ഒരാളെ അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്നാലും ആൾക്കാർക്ക് മനസ്സിലാവും. നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറുന്ന ഒരാൾ, ജീവിച്ചിരിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാൾ എന്നെ എഴുതിയാണത്. അപ്പോൾ അത് ഗുരുവല്ലാതെ വേറെ ആരും ആകാൻ വഴിയില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്നുവെച്ചാൽ ഈ പദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്ന ആ ഒരു കാര്യമാണ്. പിന്നെ എന്താണ്? ആണ് വകതിരിവുണ്ടാവണമെന്നാ പറയുന്നത്. മനസ്സിലായോ? ദിയോ യോന പ്രചോദയ, സംസ്കൃതം ഒന്നും പറയേണ്ട കാര്യമില്ല, വകതിരിവുണ്ടാവണം, വിവരക്കേട് കാണിക്കുകയും പറയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മലയാളത്തിൽ പറഞ്ഞാൽ മതി, സംസ്കൃതം എന്തിനാ എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാൻ? ഇവിടെ ശുദ്ധ മലയാളത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിന് നമ്മൾ സംസ്കൃതം കൊണ്ട് വ്യാഖ്യാനിക്കണ്ട, മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി. ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഒക്കെ ഇത് വിശദീകരിക്കുകയാണ്. തിരിച്ചറിവ്, വിവരം, മുറിക്കകത്ത് കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ലേ ഇത്? മനുഷ്യന്റെ തിരിച്ചറിവും അവന്റെ ജീവിതചര്യയെ കുറിച്ചാണ് പറയുന്നത്. തിരിച്ചറിവ് എന്ന് വെച്ചാൽ അവൻ തിരിച്ചറിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാനുള്ള കാര്യമാണ് പറയുന്നു. ഇത് മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നു. ഇതറിഞ്ഞിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു വീട് എറുമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എന്ത് ഉപാസിക്കാനാണ്? എന്താ ഉപാസന? അത് മനസ്സിൽ വിചാരിച്ചാൽ മതിയല്ല എനിക്ക് സ്നേഹമാണെന്ന്. എന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ന് തോന്നിയെന്ന് പറഞ്ഞു ഞാൻ. അതുപോലെ അവൻ്റെ ജീവിതചര്യ, ഗുരുവിൻ്റെ ജീവിതചര്യ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരിക. ഇത് ജീവിതത്തിൻ്റെ ഒരു അനുഷ്ഠാനത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ല യോഗവും ത്യാഗവും മണ്ണാൻ കട്ടിയൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിനം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ചെയ്യാൻ പറ്റുമോ ചെയ്യുക, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുക, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനെ പിടിച്ച് ഏറിക്കൊണ്ട് നിർത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഉപാസനയാണ്, മറ്റതാണ് മറിച്ച്. എന്തോന്ന് ഉപാസന? അർത്ഥമറിയാത്ത വാക്കുകൾ പ്രയോഗിക്കേണ്ട. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പാലിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവൻ്റെ മേക്കെട്ട് കയറരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് തന്നെ ഈ പറയുന്നു. ആരുടെയും തോളി കയറാൻ പോകരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് തന്നെ ഈ പറയുന്നു. ഹിംസിക്കരുതെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അത് പറയുമ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ ഭയങ്കര സംസ്കൃതമൊക്കെ പറയേണ്ട കാര്യം എന്ന് തോന്നുന്നു. അതിനുണ്ട്, അത് വേണ്ടേ? അത് ആരും മേക്കിട്ട് കയറാൻ പോകരുത്. കുറഞ്ഞ പക്ഷെ അവനവൻ്റെ കാര്യം നോക്കിയെങ്കിലും ജീവിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഒരു വീട് എറമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞു. അത് പറയുമ്പം പിന്നെ സ്വാമിമാരങ്ങി വാണത്തി കയറി പോവുകയാണ് ആകാശത്ത്. ആ അത് തന്നെ. അതും ഇതുമായിട്ട് എന്താ ബന്ധം? പരസ്പരം ബന്ധമുള്ള കാര്യങ്ങൾ പറയും. തുപ്പിയിടുന്ന ഇപ്പോൾ ഈ മനസ്സ് നിൽക്കിയ വിഷയത്തിലുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും പറയും. ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം മനുഷ്യന് പീഡയുണ്ടാക്കാതെ ജീവിക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ആ കാര്യം വരാം. ഗുരു കണ്ട് തൊപ്പിയിട്ടെന്ന് അതും ആ പറയുന്ന കാര്യം ഈ സന്ദർഭമായിട്ടൊന്നും യോജിക്കുന്നില്ല. ഇതിനോട് യോജിക്കുന്ന കാര്യം പറയും. ഇതിനോട് യോജിക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കൂട്ടത്തിലുള്ള പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പീഡകൾ സംഭവിച്ചാൽ നമ്മൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുക ചെയ്യും. ഓ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, ശൂണിതോമണിഞ്ഞാഹാ ശിവശിവ എന്നാണ് നമ്മൾ പാടുന്നത്. എന്ത് സന്തോഷമാണ് ഒരുത്തന്റെ വീഴ്ച കാണുമ്പോൾ. അവിടെയാണ് നമ്മൾ സംസ്കരിക്കപ്പെടാത്ത മനസ്സ്. ഒരിക്കലും നമ്മൾ സംസ്കരിക്കപ്പെടുന്നില്ല. ഒരുത്തന്റെ വിക്കറ്റ് വീണു, വീണു കഴിഞ്ഞപ്പോൾ ഇവിടെ ഓരോരുത്തരും ഒന്ന് സന്തോഷത്തോടുകൂടി പറയാണ്, സച്ചിൻ ടെണ്ടുൽക്കറുടെ വിക്കറ്റ് വീണപ്പം പാകിസ്ഥാൻകാർ എന്താണ് വേൾഡ് കപ്പിൽ സന്തോഷിക്കുമ്പോഴാണ് ഇവിടെ ഓരോരുത്തരും സന്തോഷിക്കും. അവൻ പോയി, ഇനി എന്താണ്? അവന്റെ സ്ഥാനത്ത് ഞാനാണ്. ഇത്രയും ക്ഷുദ്രമായ വൃത്തികെട്ട മനസ്സുള്ളവരാണ് ഇവിടുത്തെ സ്വാമിമാർ. പറയുന്നോണ്ട് പ്രയാസമുണ്ട്? ഇതാണ് ഇവിടുത്തെ സ്ഥിതി. വിക്കറ്റ് വീഴ്ച ആഘോഷിക്കുകയാണ്. മറ്റേതിലെന്ന് വെച്ചാൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്, അത് മറ്റൊന്നാണ്, അത് ആഘോഷിക്കുന്നു. ഇതങ്ങനെയൊന്നുമല്ല. ഇത് പരസ്പരമായ പകയും വിദ്വേഷവും രാഗദ്വേഷങ്ങളും ഒരുത്തം നശിച്ചു കാണുന്നു. അവന് ഏത് കുഴിയിൽ ചെന്ന് ചാടിയാലും ശരി, അവൻ എന്ത് സംഭവിച്ചാലും ശരി, ആത്യന്തികമായി എന്താഗ്രഹിക്കുന്നത്? എന്താഗ്രഹിക്കുന്നു? അവന്റെ നാശം. ആ നാശത്തിൽ എന്താ? തന്റെ ആനന്ദം. ഇത് കണ്ടെത്തുന്ന മൃഗീയ ജീവിതങ്ങളാണ്. ഇത് അതിൻ്റെ ഒരു വശം മാത്രമേ ഉള്ളൂ. എന്നെ വേണ്ടി മറുവശമുണ്ട്. ഞാൻ ഒരു വശം പറയാം. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഉപാസനയാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്. തകർച്ചകളെ ആഘോഷിക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഈ തകർച്ച എന്നൊക്കെ പറയുന്നത് മനുഷ്യ സഹജമാണ്. ഏത് മനുഷ്യനും തകർന്നു പോകാം, മനസ്സിലായോ? ഏത് മനുഷ്യനും ജീവിതത്തിൽ തകരാം. അതിന്നാര് തകരത്തില്ല എന്നൊന്നുമില്ല. ഒരിക്കലും തകർച്ച എന്ന് പറയുന്നത് വേറൊരുത്തന് ആഘോഷിക്കാനുള്ളതല്ല. അത് നമ്മൾ മനസ്സിലാവും. ഈ പോങ്ങന്മാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് അതിനുള്ളതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി തകരുന്ന ഒരു സൈഡ്, അതിനെക്കുറിച്ച് ഞാൻ വേറെ സന്ദർഭത്തിൽ പറയാം. ഞാൻ ഒരു സൈഡ് പറയണിപ്പോ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നതെന്ന് പറയുന്നത്. അവിടെയാണ് മനുഷ്യന് എന്ത് വേണ്ടത്? അനുകമ്പ എന്ന് പറയുന്ന അവിടെ വേണ്ടത്. ഇതാണ് നിങ്ങൾ ഒരുത്തൻ എന്താണ് നിലയില്ലാ കയത്തി ചാടി വീണ് അവൻ അവിടെ കിടന്ന് മുങ്ങുമ്പോ ഒരു മനുഷ്യ ജീവി എന്നുള്ള ആളേക്ക് ആരായാലും അവനെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കും. അതാണ് അനുകമ്പ എന്ന് പറയും. അങ്ങനെ പോകുമ്പോൾ അതിന് അവൻ എത്ര ദുഷ്ടനായാലും ശരി, അവനെ രക്ഷിക്കാൻ ശ്രമിക്കും. എങ്ങനെയെങ്കിലും അവനെ കരകയറ്റാൻ ശ്രമിക്കും. അവിടെ ഗൂഢമായി ആനന്ദിക്കുകയല്ല, അവനെ റീപ്ലേസ് ചെയ്യാം. എനിക്ക് ഞാനിതാ മുന്നോട്ട് വന്നിരിക്കുകയാണ്, ഒരുത്തം പോയി എന്ന് വിചാരിക്കുന്നു. അതല്ല അതിനോടുള്ള മനോഭാവം എന്തെന്നുള്ളതാണ്. ശരി, അങ്ങനെ ഒരു വീഴ്ച, ഒരു തകർച്ച എന്ന് പറയുന്നത് ഒരുത്തന്റെ തന്നെ, തകരുന്നവന്റെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണെങ്കിലോ? പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സംഭവിക്കേണ്ട കാര്യം തന്നെയാണ്. അത് സംഭവിക്കേണ്ട കാര്യമാണ്. ഒരുത്തൻ തകരുമ്പോൾ ആ തകർച്ച അവന്റെ പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനോട് കാണുന്നവന്റെ മനോഭാവം എന്തെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവനതിൽ ഗൂഢമായി ആന്തരികമായി ആനന്ദിക്കാൻ പാടില്ല, അത് ആഘോഷിക്കാൻ പാടില്ല. അവിടെയാണ് എന്ത് വേണ്ടത്? തിരിച്ചറിവ്. ഈ പറഞ്ഞ അനുകമ്പ എന്ന് പറയുന്നത് അവിടെയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. ഈ പഴയ കാലത്തൊക്കെ പ്രിസൺ ജയിൽ കേട്ടിട്ടുണ്ട്, ജയിൽ ഇവരൊക്കെ കിടന്നിട്ടുണ്ടെന്നോ? നിങ്ങളൊക്കെ പോയില്ലേ? ഇല്ല. അപ്പൊ ഈ ജയിൽ എന്ന് പറയുന്ന പഴയ കാലത്ത് എന്തിനെന്ന് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ ശിക്ഷിക്കാനുള്ള സ്ഥലമാണ്, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനുള്ള സ്ഥലമായിരുന്നു പഴയകാലത്തെ ജയിൽ. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ ആ കാഴ്ചപ്പാട് മാറി. ഇന്ന് ജയിലെന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ കാഴ്ചപ്പാട്? അങ്ങനെ മനുഷ്യനെ പരിവർത്തനപ്പെടുത്താനുള്ള സ്ഥലമായിട്ടാണ് ശിക്ഷ എന്നുള്ള വാക്കെല്ലാം ഉപയോഗിക്കുന്നു. ജയിൽ പോലും എന്താണ്? മനുഷ്യനെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള സ്ഥലമായിരിക്കണമെന്നുള്ളതാണ് ഇന്ന് ലോകവീക്ഷണം. അതാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറുകയാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരുത്തിന്റെ വീഴ്ച, തെറ്റുകൾ, എത്ര ക്രൂരമായ പ്രവൃത്തിയായാലും ശരി, എന്ത് വേണ്ടാതീനായാലും ശരി, അത് ഒരു മനുഷ്യന്റെ ഇന്നത്തെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരുത്തിനൊരു കൊലപാതകം നടത്തിയാലും പഴയകാലത്ത് എന്താണ് കണ്ടിരുന്നത്? പണ്ടത്തെ നിയമവ്യവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അവനൊരു ക്രിമിനലായിട്ടും അവൻ്റെ കുറ്റവുമായിട്ടാണ് പഴയ സമൂഹം അവനെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവനെ ജയിലിലടച്ച് ശിക്ഷിക്കുന്നത്. ഈ അനുകമ്പ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇന്ന് ഒരുത്തന്നൊരു ക്രിമിനൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹം, ആധുനിക സമൂഹം അതിനെങ്ങനെയാണ് കാണുന്നതെന്നറിയാം? അറിയാം എങ്ങനെ? നിങ്ങൾ ഇന്നത്തെ ലോകത്തല്ലേ ജീവിക്കുന്നത്? എങ്ങനെ എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു. അങ്ങനെയല്ല ചോദിച്ചതിന് ഉത്തരവുണ്ട് പറയും. ഇന്നത്തെ സമൂഹം കാണുന്നത് ഒരെന്നെ എത്ര വലിയ ക്രിമിനലായാലും ശരി, അവൻ ക്രിമിനലായിരുന്നതിന് സമൂഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. മനസ്സിലായോ? അവൻ ഒറ്റയ്ക്കല്ലാതിന് ഉത്തരവാദി. ഒറ്റയ്ക്ക് ഒരാൾ കുറ്റക്കാരനല്ല, അവൻ ഉൾപ്പെട്ട ഈ സമൂഹവും അതിന് ഉത്തരവാദി എന്നാണ് ഇന്നത്തെ സാമൂഹ്യ മനഃശാസ്ത്രം, സോഷ്യോളജിയൊക്കെ പഠിപ്പിക്കുന്ന അതാണ്. അതുകൊണ്ടാണ് എന്താണ് അവന് ശിക്ഷിക്കുകയല്ല വേണ്ടത്. എന്തുകൊണ്ട്? അവൻ മാത്രമല്ല അതിന് ഉത്തരവാദി. ഇപ്പം നരബലി ചെയ്തു ഹാഹു എന്ന് പറഞ്ഞുകൂടെ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ നരബലിക്ക് അവൻ മാത്രമല്ല ഉത്തരവാദി ആണോ? അവൻ ഈ ആശയം എവിടെ നിന്ന് കിട്ടി? അവൻ ഈ സമൂഹത്തിൽ നിന്നാണ് അത് കിട്ടിയത്. ഈ സമൂഹത്തിൽ എവിടെയൊക്കെയോ അതുണ്ടായിരുന്നു, അതാണ് അവൻ്റെ ഉള്ളിൽ കടന്നു വന്നത്. അവനത് നടപ്പിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അവനെ മാത്രം ഒറ്റയ്ക്ക് അവൻ ശിക്ഷ അർഹിക്കുന്നവനല്ല. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവനെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, പിന്നെ അവൻ എന്ത് വേണം? പരിവർത്തനപ്പെടുത്തുക, ശിക്ഷാവിധി എന്നാണ് പറയുന്നത്. പക്ഷെ അത് അവന് പരിവർത്തനപ്പെടാനൊരവസരം കൊടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യർ എന്താണ് കൊല്ലുന്നതിനൊക്കെ എതിരായി മനുഷ്യർ സമൂഹം ചിന്തിക്കുന്നു. അപ്പോ ഒരുത്തൻ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റിന് ആരാ ഉത്തരവാദി? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് ഉത്തരവാദിത്വം ഉണ്ട്. അല്ല, അവൻ മാത്രമല്ല. അപ്പോ എല്ലാവർക്കും ഇവനെ ശിക്ഷിക്കാൻ എന്തൊരു ആവേശമാണ്, അവനെ ശിക്ഷിക്കണം. ഈ പോങ്ങന്മാരടുത്ത് പറഞ്ഞു കൊടുക്കുക, എന്താണ് നിങ്ങൾക്ക് ആർക്കും അവനെ ശിക്ഷിക്കാനുള്ള അവകാശമില്ല, നിങ്ങൾ ഉൾപ്പെട്ട ഈ സമൂഹമാണ് ഈ തെറ്റിന് ഉത്തരവാദി. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് അവനെ ശിക്ഷിക്കാനല്ല, മത്സരമാണ് ഒരാളെ ശിക്ഷിക്കാനും അതിലാഹ്ലാദിക്കാനും കുരിശിൽ കയറ്റാനും. ഇത് ഞാൻ എൻ്റെ ഒരു ഭാഗം പറയണം, ഒരു സൈഡ്. നമ്മളുടെ മനോഭാവത്തിൽ വരേണ്ട മതി. ഈ അനുകമ്പയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ പ്രസംഗിക്കാൻ വേണ്ടി കാണാ പിടിച്ചാൽ പോലെ. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇത് വരണമെന്ന്. നിങ്ങളൊരുത്തനെ ശിക്ഷിച്ച് വിജയിച്ച് അവൻ്റെ തലയ്ക്ക് മേളിൽ കാലം കയറ്റി വെച്ചിട്ട് അർമാദിക്കാനുള്ളതല്ല. കാരണം ഇതിന് നിങ്ങൾ ഉത്തരവാദിയാണ് ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവ് വേണം. എന്നിട്ടെന്ത് ചെയ്യണം? അവനെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ അവനുണ്ടാക്കി കൊടുക്കണം. ആ ബോധം അവനും വേണം അല്ലല്ലോ. ഈ തകർച്ചയെ നേരിടുന്നവനും ഈ ബോധം വേണം, യവനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ ബോധം വേണം. ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ ചിന്തയാണ്. ഞാനും അതിന് ഉത്തരവാദിയാണെന്നുള്ള ബോധം ആർക്ക് വേണം? എനിക്കും വേണം. അങ്ങനെ ഒരു സാമൂഹ്യ അവബോധം നമ്മുടെ ഒരു ചെറിയ സമൂഹത്തിലാണെങ്കിലും സൃഷ്ടിച്ചെടുത്താൽ മാത്രമേ ഇതിനൊക്കെ മാറ്റം വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ? എന്ത് മനസ്സിലായി? എന്താ മനസ്സിലായത്? ഞാൻ പറഞ്ഞ മനസ്സിലായെന്നാണ്, പ്രസംഗിക്കാനല്ല ഞാൻ ചോദിച്ചത്. ഞാൻ എന്താ പറഞ്ഞു? ഈ പരിവർത്തനം ഒന്നും ആ ജീവിതശൈലി എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്തിനു നന്നാക്കണം? ആ രണ്ട് ഭാഗവും പറയണം. അവൻ അങ്ങനെ ആകുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? എനിക്കും ഉണ്ട്. മനസ്സിലായോ? ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല പലതരത്തിലും. എല്ലാവർക്കും ഉണ്ട്. അപ്പോ അവനെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, പിന്നെ എന്താണ്? ഈ ബോധം അവനും വേണം, അവന്റെ നേരെ വിരൽ ചൂണ്ടുന്നവർക്കും വേണം. അങ്ങനെ ഒരു ബോധം ഇവിടെ ഇല്ല. ഓരോരുത്തരും പറയുന്നത് നമ്മളവനെ ശരിപ്പെടുത്തിയെന്നാണ്, അവനെ കുരിശിലേറ്റിയെന്നാണ്. അവനെ എന്താണ്? അവനെ നശിപ്പിച്ചവന്റെ അവനെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് വിജയാഘോഷം മുഴക്കുകയാണ്. ഇവരൊക്കെ മനുഷ്യരാണോ അതോ മൃഗങ്ങളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മനസ്സിലായോ? എനിക്ക് സംശയമാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്. ഒരു കുരങ്ങിനെ ഒരു പെരുമ്പാമ്പ് ചെന്ന് ചുറ്റുന്നു. ഈ കുരങ്ങ് ആവശ്യമില്ലാതെ പെരുമ്പാമ്പിന് മാന്താൻ ചെന്നാണ്. പെരുമ്പാമ്പ് വെറുതെ അവിടെ കിടക്കുകയായിരുന്നു. ഒരു കുരങ്ങിൽ നിന്ന് അതിനൊരു മാന്ത, അതൊറ്റ ചുറ്റൽ ചുറ്റിപ്പോയി ഇത് നിലവിളിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള എല്ലാ കുരങ്ങന്മാരും എന്ത് ചെയ്തു? ഓടിക്കൂടി. ഇവരെല്ലാം കൂടെ ഈ കുരങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പക്ഷെ പെരുമ്പാമ്പിനോട് കുരങ്ങന്മാരെന്ത് ചെയ്യാൻ? അത് മൈൻഡ് ചെയ്തേയില്ല. അവസാനം കാണുന്ന എന്താണ്? ഇത് പകുതി ആ പെരുമ്പാമ്പിന്റെ വായിരിക്കും. അവന്റെ തെറ്റുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? ഈ പെരുമ്പാമ്പ് അതിനെ കയറി ചുറ്റിയത്. പക്ഷെ ബാക്കി കുരങ്ങന്മാരെന്താ ചെയ്തത്? അവരെന്തിനു വേണ്ടിയാ ശ്രമിച്ചത്? അവനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. മനസ്സിലായോ? ആ കുരങ്ങന്റെ ബുദ്ധി പോലും ആർക്കില്ല? നിങ്ങൾക്കില്ല. ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ ഞാനും അതിൽ ഉൾപ്പെടും കേട്ടോ. പക്ഷെ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റും? മനുഷ്യർക്കില്ല. ഇവരൊക്കെ ഇതാര് പറഞ്ഞ് പിന്നെ ബോധ്യപ്പെടുത്തും? തലയും മുട്ടയടിച്ച് പെയിന്റും അടിച്ചു കഴിഞ്ഞാൽ എല്ലാ എന്ന ഇവരൊക്കെ വിചാരം. ഇനി ഒന്നും അറിയാനില്ല, സർവജ്ഞന്മാരാണ്. ഒരു രക്ഷയില്ല, നന്നാവാനുള്ള ഒരു വഴിയും കാണുന്നില്ല. ആ ബോധം പോലും ഇല്ല മനുഷ്യർക്ക്. എന്താണ് സഹവർത്തിത്വം എന്നുള്ള അറിയത്തില്ല. ശരി, പറഞ്ഞിട്ട് എന്താ കാര്യം? നിർത്തിക്കളാം.